ഇവിടെ സംസ്കൃത ഭാഷയിൽ പദങ്ങളെ രണ്ടായിട്ട് തിരിക്കും പൊതുവെ സാമാന്യമായി. ഏതൊക്കെയാണ്? സ്ബന്ധവും തിങ്ങന്തവും. അതിൽ തിങ്ങന്തമാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. സുബന്ധങ്ങൾ എല്ലാം നമ്മൾ പഠിച്ചില്ല. തിങ്ങന്തങ്ങളിൽ ദശലകാരങ്ങളും പിന്നെ സനാദ്യന്തങ്ങളും പിന്നെ അതിൽ വരുന്ന പ്രക്രിയകൾ, ആത്മീയത പ്രക്രിയ, പരസ്മീത പ്രക്രിയ, ഭാവകർമ്മ പ്രക്രിയ, ഇങ്ങനെയുള്ള പ്രക്രിയകളും വരും. സുബന്ധത്തെ വീണ്ടും രണ്ടായി തിരിക്കാം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സുബന്ധത്തെ രണ്ടായി തിരിക്കാം എങ്ങനെയാണ് പഠിച്ചില്ലേ? സുബന്ധങ്ങൾ എങ്ങനെയാണ് തിരിക്കുന്നത്? അജന്തവും അങ്ങനെയാണോ? പ്രധാനമായി തിരിക്കുന്ന എങ്ങനെയാണ് സുബന്ധങ്ങൾ? എങ്ങനെ? അവ്യയവും അനവ്യയവും രണ്ടു തരത്തിലാണ് പ്രധാനമായി വരുന്നത്. അവ്യയങ്ങളും അനവ്യയങ്ങളും. അനവ്യയങ്ങളിലാണ് നിങ്ങളീ പറയുന്ന പിരിവ് വരുന്ന. ഏതാണ്? അജന്തങ്ങളും ഹലന്തങ്ങളും രണ്ടായി തിരിയുന്നു. അവ്യയങ്ങൾ ഇപ്പോ സുബന്ധ രണ്ടായിട്ടാണ്. അവ്യയങ്ങളും അവ്യയങ്ങളല്ലാത്തതാണ് അനവ്യയങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വാക്യം എന്ന് പറയുമ്പോൾ പൊതുവെ സാമാന്യമായി ഈ സുബന്ധങ്ങളെയും തിങ്ങന്തങ്ങളെയും ചേർക്കുമ്പോഴാണ് വാക്യങ്ങളുണ്ടാകുന്നത്. പൊതുവെ രാമഹ ഗ്രാമം ഗച്ഛതി. ഇപ്പൊ തിങ്ങന്തത്തിന്റെ ആവശ്യം വരുന്ന അവിടെയാണ്. ഗച്ഛതി എന്ന് പറയുന്ന ക്രിയയില്ലാതെ വാക്യം പൂർണ്ണമാകത്തില്ല. അതിനാണ് തിങ്ങന്തത്തിന്റെ ആവശ്യം. ഇപ്പോൾ തിങ്ങന്തത്തിന്റെ അർത്ഥം എന്തായിരിക്കും? ക്രിയ. തിങ്ങന്തത്തിന്റെ അർത്ഥം എന്ന് പറയുന്നതാണ് ക്രിയ. ഭാവപ്രധാനം ആഖ്യാതം. ആഖ്യാതം എന്ന് പറഞ്ഞാൽ തിങ്ങന്തം. തിങ്ങന്തത്തിന് പറയുന്ന പേരാണ് ആഖ്യാതം. ഭാവപ്രധാനം ആഖ്യാതം. ആഖ്യാതം അതായത് തിങ്ങന്തം ഭാവപ്രധാനമാണ്. ഇത് എവിടെ പറഞ്ഞിരിക്കുന്നത്? നിരുക്തത്തിൽ യാസ്കൻ പറഞ്ഞിരിക്കുന്നു തുടക്കത്തിൽ. ഭാവപ്രധാനം ആഖ്യാതം. ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഭാവം? ഭാവന, ഉത്പാദന, ക്രിയ എന്നെല്ലാം പറഞ്ഞാൽ ഒന്ന് തന്നെ. ഇനി എവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകാതിരിക്കരുത്. ഭാവം, ഭാവന, ഉത്പാദന, ക്രിയ. അപ്പൊ ഭാവപ്രധാനം ആഖ്യാതം എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്ങന്തം ക്രിയാപ്രധാനമാണ് എന്നാണ്. വളരെ പ്രസിദ്ധമായ വാചകമാണ്. സത്വപ്രധാന സത്വപ്രധാനാനി നാമാനി. സത്വപ്രധാനാനി നാമാനി. ഇതും വ്യാസൻ പറയുന്നതാണ്. സത്വം പ്രധാനാനി നാമാനി എന്ന് പറഞ്ഞാൽ നാമങ്ങൾ. നാമങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ പ്രാതിപതികം എന്നുള്ള അർത്ഥത്തിലാണ്. പ്രാതിപതികങ്ങളെല്ലാം എന്താണ്? സത്വപ്രധാനമാണ്. സത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സത്വം എന്ന് പറയുന്നത്? പഠിച്ചിട്ടുണ്ട്. ദ്രവ്യം, ദ്രവ്യം എന്ന് പറയുന്നതും പഠിച്ചിട്ടുണ്ട്. എന്താണ്? എങ്ങനെ? ആ ലിംഗസംഖ്യാകാരങ്ങൾ അന്വയിക്കുന്നു. അപ്പം നാമത്തിന്റെ അർത്ഥം എപ്പോഴും എന്തായിരിക്കും? ദ്രവ്യമായിരിക്കും. ഗോവു എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ദ്രവ്യമാണ്. അതുപോലെ അതേസമയം തിങ്ങന്തം എന്ന് പറയുമ്പോഴോ എന്തായിരിക്കും? ക്രിയയായിരിക്കും. അപ്പം ഇത് രണ്ടും യോജിക്കണം. യോജിച്ച് വരുമ്പോൾ വാക്യങ്ങളുണ്ടാവും. ആണ് ഭവപ്രധാനം അഖ്യാതം സത്വപ്രധാനാനി നാമാനി എന്ന് പറഞ്ഞു. അതിലെ ക്രിയ എന്ന് പറയുന്നു, ആ ക്രിയയുടെ വാചകമാണ് എന്ത്? ധാതു. ധാതുവിന്റെ അർത്ഥമാണെന്ത്? ക്രിയ. ധാതുക്കളുടെ അർത്ഥമാണ് ക്രിയ. അത് പറയും ഫലവ്യാപാരയോർ ധാതു. ധാതുവിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് ഫലം, മറ്റൊന്ന് വ്യാപാരം. രണ്ടുമാണ്, ഇത് രണ്ടുമാണ്. ദേവദത്ത ഓദനം പച്ചതി, ഒരു വാക്യം. ദേവദത്തൻ ചോറ് വയ്ക്കുന്നു. അവിടെ പജിധാതുവിന്റെ അർത്ഥം എന്താണ്? പാകം. പാകമാണ്. അതിൽ രണ്ടംശമുണ്ട്, ഒന്ന് വ്യാപാരവും ഒന്ന് ഫലവും. ആ വ്യാപാരം എന്ന് പറയുന്നത് എന്താണോ? ഫല ഉത്പത്തി അനുകൂല ക്രിയ, അതാണ് വ്യാപാരം. ഫലത്തിൻ്റെ ഉത്പത്തിക്ക് അനുകൂലമായിരിക്കുന്ന ക്രിയ. ഈ ക്രിയ എന്ന് പറയുന്നത് ഫല ഉത്പത്തിക്ക് അനുകൂലമായിരിക്കുന്ന ക്രിയ പ്രധാനമായിട്ടും എവിടെയായിരിക്കും ഇരിക്കുന്നത്? കർത്താവിൽ. അപ്പം ഫല ഉത്പത്തി അനുകൂല കർത്തൃനിഷ്ഠ കർത്താശ്രിത ക്രിയ എന്ന് പറയാം. ഫല ഉത്പത്തിക്ക് അനുകൂലമായി കർത്താവിനെ ആശ്രയിച്ചിരിക്കുന്ന ക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നു. അവിടെ വ്യാപാരം എന്ന് പറയുമ്പോൾ നമ്മൾ തർക്കത്തിൽ പഠിച്ചിട്ടുണ്ട്, അത് വേറെയാണ്. ഇവിടെ വേറെയാണ്. ഓരോ സ്ഥലത്ത് വരുമ്പോൾ അതിന് അർത്ഥവ്യത്യാസം വരും. അപ്പോൾ ഇവിടെ വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫല ഉത്പത്തിക്ക് അനുകൂലമായി കർത്താവിനെ ആശ്രയിച്ചിരിക്കുന്ന കർത്താശ്രിത അല്ലെങ്കിൽ കർത്തൃനിഷ്ഠമായ ക്രിയയാണ് വ്യാപാരം എന്ന് പറയും. ഇപ്പോൾ പാകം ചെയ്യുന്നു, ഓദനം പചതി എന്ന് പറയുന്നത് അവിടെ എന്താണ്? അവിടുത്തെ ഫലം എന്ന് പറയുന്നത് ചോറ് വേകുക, വിക്ലത്തി എന്ന് പറയും. ചോറിൻ്റെ വേകുക എന്ന് പറയുന്നതിന് വിക്ലത്തി എന്ന് പറയും. അപ്പം വിക്ലത്തി അനുകൂലമായ ക്രിയ എവിടെ? കർത്തൃ ആശ്രിതമായ. അപ്പം വിക്ലത്തി അനുകൂല കർത്തൃനിഷ്ഠ ക്രിയ വ്യാപാരം എന്ന് പറയുന്നു. ഇപ്പോൾ ഫലം എന്ന് പറയുന്നത് എന്തായിരിക്കും? കർത്തൃനിഷ്ഠ വ്യാപാരജന്യ ജന്യമാവുന്ന ഫലം, അതാണ് ഫലം. ഇവിടെ ഫലം എന്ന് പറയുന്നത് വേഗത വിക്ലിത്തിയാണ് ഫലം. അപ്പം ഇത് സാധാരണ ക്രിയയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ക്രിയാകുമ്പോൾ തന്നെ ഒരു കർത്താവ് വേണം, പിന്നെ ക്രിയയ്ക്ക് അർത്ഥമായിട്ടൊരു വ്യാപാരം കാണും, ഒരു ഫലവും കാണും. അപ്പോൾ ആ ഫലത്തിന് അനുകൂലമായിരിക്കുന്ന വ്യാപാരം സംഭവിക്കുന്നത് കർത്താവിലായിരിക്കും മുഖ്യമായിട്ട്. കർമ്മത്തിനും വരും വ്യാപാരം, പക്ഷെ ഇവിടെ മുഖ്യമായി പ്രവൃത്തി വരുന്ന ഇവിടെ കർത്താവിലാണ്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ വ്യാപാരത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചാണ് ഈ ധാതുക്കളെ രണ്ടായി തിരിക്കുന്നത്, സകർമ്മക ധാതുക്കളും അകർമ്മക ധാതുക്കളും. ധാതുക്കളെ രണ്ടായി മനസ്സിലാക്കണം. ഒരു ക്രിയ നമ്മൾ കേൾക്കുമ്പോൾ അവനോട് കിം ചേർത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പശ്യത്തി സഹ പശ്യത്തി, ഇപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് കിം പശ്യത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരുത്തരം കിട്ടുകയാണെങ്കിൽ, നേരിട്ടൊരുത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആ ധാതു സകർമ്മകമായിരിക്കും. പിന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്, സാമാന്യമായി പറയുന്നതാണ് കിം പശ്യതി പുഷ്പം പശ്യതി. അപ്പോൾ അവിടെ കിം എന്ന് ചോദിച്ചതിന് ഉത്തരം കിട്ടി, സഹ കിം പശ്യതി സഹ പുഷ്പം പശ്യതി. അപ്പോൾ ഉത്തരം വന്നു കഴിഞ്ഞു. ഇതാണ് സകർമ്മക ധാതുക്കളെ കണ്ടുപിടിക്കാനുള്ള എളുപ്പമായി. മിക്കവാറും ധാതുക്കളെല്ലാം സകർമ്മമായിരിക്കും. ക്രിയാപദം കർത്തൃപദേന യുക്തം വ്യപേക്ഷത്തെ എത്ര കിമിത്യപേക്ഷാം. സകർമ്മകം തം കവയോ വദന്തി ശേഷസ്തഥോദാവിർ അകർമ്മക സ്യാത്. ക്രിയാപദം കർത്തൃപദേന യുക്തം, ഒരു ക്രിയാപദത്തെ കർത്തൃപദത്തോട് അന്വയിച്ചിട്ട് സഹ പശ്യതി വ്യപേക്ഷതേ എത്ര കിമിത്യപേക്ഷാം വ്യപേക്ഷതേ, എവിടെയാണോ കിം എന്ന് പറയുന്ന അപേക്ഷയെ ആശ്രയിക്കുന്നത്. വ്യപേക്ഷതേ എത്ര കിമിത്യപേക്ഷാം സകർമ്മകം കവയോ വദന്തി, അങ്ങനെയുള്ള ധാതുക്കളെ സകർമ്മകമെന്ന് കവികൾ പറയുന്നു. ശേഷസ്തഥോധാതു അകർമ്മകസ്യ, തഥശേഷധാതു അകർമ്മകമാണ്, അതിൽ നിന്നും ശേഷിക്കുന്ന അതല്ലാത്തത് അങ്ങനെയാണ് എന്ത് പറയുന്നത്, അകർമ്മകമെന്ന് പറയുന്നത്. ഞാൻ പാടിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുമ്പോൾ പാടേണ്ടി വരും, അതുകൊണ്ട് കേട്ട് സുഖിച്ചിരിക്കരുത്, പഠിച്ചോളണം. ഇതൊന്ന്. അപ്പോൾ ഇവിടെ എന്താണ് സകർമ്മക ധാതുക്കൾ എന്താണെന്ന് പറഞ്ഞു, അതൊഴികെയുള്ളതിനെ എന്ത് പറയുന്നു, അകർമ്മധാതുക്കളെന്ന് പറയുന്നു. അതുപോലെ അകർമ്മക ധാതുക്കളെ പറഞ്ഞിട്ട് ശേഷിക്കുന്ന സകർമ്മകമൊന്നും മനസ്സിലാക്കാം. ലജ്ജ സത്ത സ്ഥിതി ജാഗരണം വൃദ്ധി ക്ഷയഭയ ജീവന മരണം ലജ്ജ അർത്ഥത്തിൽ വരുന്നു, സത്ത ഭവതി തുടങ്ങിയ അർത്ഥത്തിൽ വരുന്നു. ലജ്ജ സത്ത സ്ഥിതി ജാഗരണം ജാഗ്രതി വൃദ്ധി ക്ഷയഭയ ജീവന മരണം, വൃദ്ധി ക്ഷയം വർദ്ധതേ ക്ഷയം ക്ഷീയതേ ഭയം ബിഭേതി ജീവന മരണം ശയന ക്രീഡ രുചി ദീപ്ത്യർത്ഥം ശയനം ക്രീഡ രുചി ദീപ്തി അർത്ഥം ധാതുഗണം ത അർത്ഥം അകർമ്മകമാകും. ഈ അർത്ഥങ്ങളിൽ വരുന്നതാണ്, ധാതുക്കളെ എടുത്ത് പറയുകയല്ല. ഈ അർത്ഥത്തിൽ വരുന്ന ധാതുക്കളെല്ലാം എന്ത് പറയും? അകർമ്മകം എന്ന് പറയും. ഇപ്പോൾ ലജ്ജ സത്ത സ്ഥിതി ജാഗരണം വെറുതെ ക്ഷയഭയ ജീവന മരണം. ജാഗരണം ജീവന മരണം, ജീവിതമല്ല ജീവന മരണം. ശയനക്രീഡ രുചി ദീപ്ത്യർത്ഥം, ഇത്രയും അർത്ഥമെന്നാണ്. ധാതുഗണം തം അകർമ്മകം ആഹു, ധാതുഗണം തം അകർമ്മകം ആകുന്നാണ്. ധാതുഗണം തം അകർമ്മകം ആഹു. അപ്പോ ഇങ്ങനെ മനസ്സിലാക്കാം അകർമ്മകത്തെ. ഇതിൽ നിന്നൊഴികെയുള്ളതിനെല്ലാം എന്തു പറയും? സകർമ്മകമാണ്. ലജ്ജ സത്ത സ്ഥിതി ജാഗരണം കാരണം വൃദ്ധിക്ഷയഭയജീവന മരണം ശയന ക്രീഡ രുചി ദീപ്യർത്ഥം ധാതുഗണം തം അകർമ്മകം. ബാക്കിയുള്ളതല്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? ആദ്യത്തെ സകർമ്മകത്തെ മനസ്സിലാക്കി ശേഷിക്കുന്ന അകർമ്മകം ഒന്ന് മനസ്സിലാക്കണം. ക്രിയാപദം കർത്തൃപദേന യുക്തം വ്യപേക്ഷത എത്ര കിമിത്യപേക്ഷ. സകർമ്മകം തം കവയോ വദന്തി ശേഷസ്തഥോധാതുരകർമ്മകസ്യ. ഇത് പൊതുവായി പറയുന്നതാണ്. ഇങ്ങനെ അല്ലാതെയും അകർമ്മങ്ങൾ പരിഗണിക്കും വേറെ സ്ഥലങ്ങളിൽ. ധാതോർ അർത്ഥാന്തരേ വൃത്തേർ ധത്വർത്തേന ഉപസംഗ്രഹ പ്രസിദ്ധേ അവിവക്ഷാത കർമ്മണോ അകർമ്മിക ക്രിയ. അതും അകർമ്മങ്ങളെ മനസ്സിലാക്കാൻ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത് പരസ്മൈപദം ആത്മനൈപദം എന്ന് പറയുന്ന വ്യവസ്ഥ ഉണ്ടാകുന്നിടത്ത് പറയുന്ന അതാണ് അകർമ്മകത്തെ മനസ്സിലാക്കാൻ. ധാതോരർത്ഥാന്തരേ വൃത്തേർ, ധാതു അർത്ഥാന്തരത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞു. ഒരു ധാതു തന്നെ സകർമ്മകമായ ധാതുവിനെ അകർമ്മകമാക്കി നമുക്ക് കണക്കാക്കാം. ഇതൊക്കെ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് അർത്ഥാന്തരത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭൃത്യഹ ഭാരം വഹതി എന്ന് പറയുന്നു. ഭൃത്യൻ ഭാരത്തെ വഹിക്കുന്നു. ഇത് സകർമ്മകമാണോ അകർമ്മകമാണോ? എന്തുകൊണ്ട്? വിപേക്ഷതേ എത്ര കിമിത്യപേക്ഷാം. മഹതി കിം മഹതി? ഭാരം മഹതി. ഉത്തരം കിട്ടും. ആരെ, എന്തിനെ, എവിടെ? കിമെന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളത്തിൽ അങ്ങനെയൊക്കെ അർത്ഥം വരുന്നത്. ഇതിലേതെങ്കിലും ഒന്നിന് ഉത്തരം കിട്ടിയാൽ മതി. ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. എന്തിനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. ചിലടത്ത് എവിടെ എന്നുള്ളതിന് ഉത്തരം കിട്ടിയാലും അതെന്താവും? സകർമ്മകമാകും. അപ്പോൾ ഇവിടെ ഭൃത്യഹ ഭാരം വഹതി, അവിടെ വഹതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണോ? വഹിക്കുക, ചുമക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് തന്നെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ്, നദീ വഹതി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒഴുകുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ അർത്ഥമുണ്ട്? ഇല്ലല്ലോ. ഒഴുകുക എന്ന് പറയുന്ന അകർമ്മകമാകും ആ അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ. അതാണ് ധാതോർ അർത്ഥാന്തരേ വൃത്തേർ. ധാതു അർത്ഥാന്തരത്തിൽ അതിൻ്റെ പ്രസിദ്ധമായ അർത്ഥത്തിൽ നിന്നും മാറിയ ഒരർത്ഥത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ ധാതു എന്തായി മാറും? സകർമ്മക ധാതു അകർമ്മകമായിട്ട് മാറും. ധാത്വർത്തേന ഉപസംഗ്രഹ. കർമ്മം ധാത്വർത്ഥത്തിൽ അന്തർഭവിച്ചു കഴിഞ്ഞാൽ സകർമ്മക ധാതു അകർമ്മകമായി മാറും. കർമ്മം ധാത്വർത്ഥത്തിൽ അന്തർഭവിച്ചു കഴിഞ്ഞാൽ. ഉദാഹരണം ജീവതി, ജീവപ്രാണധാരണ എന്ന് പറയുന്ന ധാതുവാണ്. പ്രാണനെ ധരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ജീവിക്കുക എന്ന് പറയുന്നത് സജീവതി എന്ന് പറയും. അതുപോലെ തന്നെ സാ നിർത്യതി എന്നാണ്, നിർത്തി ഗാത്ര വിക്ഷേപേ. നർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാത്ര വിക്ഷേപമാണ്. അപ്പൊ ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ധാതു അർത്ഥം എന്താണ്? ആ ഒരിടത്ത് ഗാത്ര വിക്ഷേപം, ഒരിടത്ത് പ്രാണധാരണം. ഇപ്പൊ പ്രാണനെ ധരിക്കുക എന്ന് പറയുന്നതാണ് ക്രിയ, അല്ലെങ്കിൽ ഗാത്രത്തെ വിക്ഷേപിക്കുക, ചലിപ്പിക്കുക എന്ന് പറയുന്നതാണ് ക്രിയ. ഇവിടെ രണ്ടിടത്തും പ്രാണനെ ധരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്രിയയിൽ തന്നെ കർമ്മം അന്തർഭവിച്ചിരിക്കുകയാണ്. അതാ എവിടെ ചോദിക്കുക, എന്തിനെ ധരിക്കുന്നു? പ്രാണനെ. എന്തിനെ ചലിപ്പിക്കുന്നു? ഗാത്രത്തെ. അപ്പോ ഒരു ധാതുവിന്റെ അർത്ഥത്തിൽ, അർത്ഥമായിരിക്കുന്ന ക്രിയയിൽ കർമ്മം അന്തർഭവിക്കുകയാണെങ്കിൽ പിന്നെ പുറമേ കർമ്മമില്ല. പുറമേ കർമ്മം വന്നോ? കാരണം ധാതുവിന്റെ അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്തു? കർമ്മം വന്നു കഴിഞ്ഞു, ക്രിയയിൽ തന്നെ കർമ്മം വന്നു, അതിൽ അന്തർഭവിച്ചു. അതാണ് ധാത്വത്തേന ഉപസംഗ്രഹ, ഉപസംഗ്രഹിച്ചു കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വരും ആ ധാതുവിനെ അകർമ്മകമായി കണക്കാക്കാം. എല്ലായിടത്തുമല്ല, അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ എവിടെയാണോ അങ്ങനെ ധാത്വത്വത്തിൽ തന്നെ കർമ്മം അന്തർഭവിച്ചിരിക്കുന്നത്, ധാതു അകർമ്മമാണ്. ഇപ്പൊ ജീവതി, നൃത്യതി തുടങ്ങിയ ധാതുക്കളെല്ലാം എന്തായി മാറും? അകർമ്മകമായി മാറും. എന്നാ അവിടെ കർമ്മമുണ്ട് താനും, പക്ഷെ അത് ധാതു അർത്ഥത്തിൽ അന്തർഭവിച്ചു, ക്രിയയിൽ അന്തർഭവിച്ചു. അതാണ് ധാതുവരർത്ഥാന്തരേ വൃത്തേർ ധാത്വർത്തേന ഉപസംഗ്രഹ പ്രസിദ്ധേഹേ. പ്രസിദ്ധി കൊണ്ട് അകർമ്മകമാകും. വൃഷുസേചനെ ധാതു, മേഘോ വർഷതി എന്ന് പറയുന്നു, മേഘം വർഷിക്കുന്നു. മേഘം വർഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിം വർഷതി എന്ന് ചോദിക്കൂ? എന്തുകൊണ്ട് വർഷതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മേഘം വർഷിക്കുന്നത് പ്രസിദ്ധമാണ്. പ്രസിദ്ധമായതുകൊണ്ട് തന്നെ എന്താണ് അവിടെ കർമ്മത്തിന്റെ അപേക്ഷയില്ല. വിപേക്ഷതേ എത്ര കിമിത്യപേക്ഷ, അങ്ങനൊരു അപേക്ഷയില്ല. കാരണം അവിടുത്തെ കർമ്മം എന്താണോ അത് പ്രസിദ്ധമാണ്. അതുകൊണ്ട് മേഘോ വർഷതി എന്ന് പറഞ്ഞാൽ ധാതു എന്തായി? അകർമ്മകം. അതാണ് ധാതോർ അർത്ഥാന്തരേ വൃത്തേർ ധാത്വർത്തേന ഉപസംഗ്രഹാത് പ്രസിദ്ധേഹേ. അവ്യക്ഷാത, ചില സ്ഥലങ്ങളിൽ സകർമ്മധാതുക്കളെ തന്നെ എന്താണ് കർമ്മണ അവിവക്ഷാത, കർമ്മത്തിന്റെ അവിവക്ഷ ഉണ്ട്, വിവക്ഷയില്ലാത്തതുകൊണ്ട് കർമ്മത്തെ വിവക്ഷിക്കുന്നില്ല. അതാണ് പ്രസിദ്ധേർ അവിവക്ഷാത കർമ്മണോ എന്ന് പറഞ്ഞതാണ് ധാതുവർ അർത്ഥാന്തരേകൃത്തേർ ധാത്വർത്തേന ഉപസംഗ്രഹ പ്രസിദ്ധേഹേ അവിവക്ഷാത കർമ്മണ. കർമ്മത്തിന്റെ അവിവക്ഷമുണ്ട്, സകർമ്മക ധാതുവിനെ തന്നെ അകർമ്മകമായി കരുതാം. ഉദാഹരണം പറയുന്ന ദേവദത്തേന ഭുജ്യതേ എന്നാണ്. വാസ്തവത്തിൽ ദേവദത്തൻ ഓദനം ഭക്ഷിക്കുകയാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ അങ്ങനെ ഒരു കർമ്മത്തെ വിവക്ഷിക്കുന്നില്ല, പറയുന്നതാണ് ആ കർമ്മത്തെ പറയുന്നതിനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭുജധാതുവിനെ, ഭുജവനവനെ എന്ന് പറയുന്ന ധാതുവിനെ അകർമ്മകമായി കണക്കാക്കിയിട്ട് ദേവദത്തേന ഭുജ്യതേ, കർമ്മമില്ല അവിടെ, ഭാവപ്രയോഗം, ദേവദത്തൻ ഭക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തേന ഭൂയതേ എന്നെല്ലാം പറയുമ്പോൾ അത് നമ്മൾ ഭാവ പ്രക്രിയ പഠിക്കും പ്രത്യേകിച്ച്. അപ്പൊ കർമ്മത്തിന്റെ വിവക്ഷയില്ലാത്തതുകൊണ്ട് വാസ്തവത്തിൽ കർമ്മമുള്ള ഒരു ധാതുവിനെ എന്താക്കി? അകർമ്മകമായി. ധാതു ഒരർത്ഥാന്തരേ വൃത്തേർ ധത്വർത്തേന ഉപസംഗ്രഹ പ്രസിദ്ധേ അവക്ഷാദ കർമ്മണ അകർമ്മിക ക്രിയ. ഇവിടെയെല്ലാം ക്രിയ എന്തായി? അകർമ്മികയായി എന്ന് വെച്ചാൽ കർമ്മങ്ങൾ ഇല്ലാത്തതായി, അകർമ്മങ്ങളായി. എങ്ങനെ വർത്തിക്കുക? ധാതു അർത്ഥാന്തരത്തിൽ വർത്തിക്കുന്നു എന്ന് വെച്ചാൽ ധാതുവിന് അന്യാർത്ഥമാണ്. എവിടെ വൃത്തി? വൃത്തി എന്ന് പറയുമ്പോൾ സഖ്യവൃത്തി, ലക്ഷണാവൃത്തി, സഖ്യാർത്ഥം, അങ്ങനെ വരും. ഇവിടെ അങ്ങനെയല്ല, അന്യാർത്ഥത്തിൽ വർത്തിക്കുന്നു എന്നുള്ള ധാതോരർത്ഥാന്തരേ വൃത്തേർ ധത്വർത്തേന ഉപസംഗ്രഹ പ്രസിദ്ധേഹ അവക്ഷാദ കർമ്മണോ കർമ്മിക ക്രിയ. അങ്ങനെയും രാകർമ്മങ്ങൾ അത് സകർമ്മകമാണോ? പക്ഷെ അവിടെ അത് പറയുന്ന ആളത് വിവക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു കർമ്മത്തെ. അതുകൊണ്ട് എന്താണ്? ദേവദത്തന്റെ ഭക്ഷണം എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ദേവദത്തന്റെ ഭോജനക്രിയ കർമ്മം. അത് പറയും കർമ്മം എന്ന് പറയുന്ന ഒരു കാരകമാണ്. വിവക്ഷാത കാരകാണി ഭവന്തി. കാരകങ്ങൾ പറയുന്ന ആളുടെ വിവക്ഷയ്ക്കനുസരിച്ചാണ് വരുന്നത്. അയാൾ അങ്ങനെ ഒരു കാരകത്തിന്റെ വിവക്ഷ ഇല്ലെങ്കിൽ അവിടെ ഇല്ല. വാക്യത്തിൽ കർമ്മമില്ല, പറയുന്ന ആളുടെ താല്പര്യം അതിനയാൾ അകർമ്മകമായി കാണും. അവിടെ താല്പര്യം അയാളെ സംബന്ധിച്ച് ക്രിയയിലാണ്, ഭോജനക്രിയയിലാണ്. എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളതല്ല, ഭക്ഷിക്കുക എന്നുള്ളതിലാണ് താല്പര്യം. അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്ത് ഭക്ഷിക്കണമെന്നില്ല, ഭക്ഷിക്കണം. അങ്ങനെയുള്ള ഭക്ഷിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നു ദേവദത്തേന ഉജ്ജ്യതേ, ദേവദത്തന്റെ ഭക്ഷണം അതാണ്. അങ്ങനെ വരും. അപ്പോ ധാതുക്കൾ എന്ന് പറയുന്നത് എന്താണ്? ധാതുവിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയോ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഫലവ്യാപാരയോർ ധാതു. ധാതുവിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഫലവും വ്യാപാരവുമാണ്. വ്യാപാരം എന്ന് പറയുന്നത് എന്താണ്? ആ കർത്താവിനെ ആശ്രയിച്ചിരിക്കുന്ന ഫലത്തെ ഉണ്ടാക്കുന്ന ക്രിയ, കർത്താശ്രിത കർത്തൃനിഷ്ഠ ഫല ഉത്പത്തി അനുകൂല ക്രിയ ആണ് വ്യാപാരം. അപ്പോ തദ്വ്യാപാര ജന്യമാണ് ഫലം. എപ്പോഴും വ്യാപാര ജന്യമായിരിക്കും ഫലം. വിക്ലെത്തി അതിശ്രയണാദി ചുള്ളിയാം ജലയുക്ത സ്ഥാല്യാഹ സ്ഥാപനം ഭൂത്കാരാദി. അതാണ് അവിടെ വ്യാപാരം എന്ന് പറയുന്നത്. അടുപ്പിൽ വെള്ളം നിറച്ച പാത്രം വയ്ക്കുക, തീ ഊതുക, അതൊക്കെയാണ് വ്യാപാരം എന്ന് പറയുന്നത്. അങ്ങനെ വ്യാപാരജന്യമായി എന്ത് ഫലം, ഇതിനെക്കുറിച്ച് ഇനിയും വരും നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇവിടെ സാമാന്യമായി പറയാം. അതാണ് ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ധാതുവിൻ്റെ അർത്ഥമാണത്. അതിൽ ഒരു ക്രിയയെ സംബന്ധിച്ച് അതിനെ രണ്ടായി തിരിക്കുന്നു, എന്ത്? സകർമ്മകവും അകർമ്മവും എന്ന് പറയുന്നു. അത് സകർമ്മകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫല വ്യതികരണ വ്യാപാര വാചകത്വം സകർമ്മകത്വം എന്ന് പറയും. ഫലവ്യതികരണ വ്യാപാരവാചകത്വ സമർഗം. ഫലസമാനാധികരണ വ്യാപാരവാചകത്വം അകർമ്മകത്വം. അതായത് ഫലത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും അധികരണം ഒന്നായിക്കഴിഞ്ഞാൽ അത് അകർമ്മകമായി. ഫലത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും അധികരണം ഭിന്ന ഭിന്നമായാൽ അത് സകർമ്മകമായി. ഉദാഹരണം ഇത് തന്നെ, ദേവദത്ത ഓദനം പച്ചതി. അവിടെ ഫലം എന്ന് പറയുന്നത് പറഞ്ഞ് വിക്ലിത്തി, അതിൻ്റെ അധികരണം എന്തായി? ഓദനം. ഓദനം അതിനെ കർമ്മം എന്ന് പറയുന്നു. കർത്തൃ ആശ്രിത വ്യാപാരജന്യ ഫലശാലി കർമ്മ എന്നാണ് കർമ്മത്തെക്കുറിച്ച് പറയുന്നത്. കർത്താവിനെ ആശ്രയിച്ചിരിക്കുന്ന വ്യാപാരജന്യമായ ഫലശാലിയാണെന്ത് കർമ്മം. കർത്താശ്രിത അല്ലെങ്കിൽ കർത്തൃനിഷ്ഠ വ്യാപാരജന്യ, ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് ദേവദത്തൻ, കർത്തൃനിഷ്ഠ വ്യാപാരം എന്ന് പറയുന്നു പാചക പ്രവൃത്തി, ആ വ്യാപാരജന്യ ഫലം എന്ന് പറയുന്നത് എന്തായി? വിക്ലിത്തി. ആ ഫലശാലിയായി എന്ത്? ഓദനം. അതായി കർമ്മം. അപ്പൊ ഇവിടെ എന്ത് പറയുന്നു? ഫലത്തിന്റെ അധികരണം ഫലമായി വിക്ലിത്തി, ഉദാഹരണത്തിൽ അതിന്റെ അധികരണം എന്തായി? ഓദനം. ഇനി വ്യാപാരം എന്ന് പറയുന്നത് എന്താണ്? പാചകം എന്ന് പറയുന്ന ആ പ്രവൃത്തി, അതിന്റെ ആശ്രയം എന്തായി? ദേവദത്തൻ. ഇപ്പോ ഫലത്തിന്റെ അധികരണമല്ല വ്യാപാരത്തിന്റെ അധികരണം. ഫലത്തിന്റെ അധികരണമായി എന്ത് വന്നു? ഓദനം. വ്യാപാരത്തിന്റെ അധികരണമായി ആര്? ദേവദത്തൻ. അപ്പോ ഫലത്തിന്റെ അധികരണവും വ്യാപാരത്തിന്റെ അധികരണവും ഒന്നായാൽ പറയാം ഇത് സമാനാധികരണം എന്ന് പറയാം രണ്ടിന്. ഫലസമാനാധികരണമാണ് വ്യാപാരം എന്ന് പറയും. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഫലവ്യതികരണമായി വ്യാപാരം, ഫലവ്യതികരണമായി വ്യാപാരം. അങ്ങനെയുള്ള ക്രിയയുടെ വാചകമായത് ധാതു ആണ് സകർമ്മക ധാതു. അങ്ങനെയും പറയാം. ഞാൻ പറഞ്ഞല്ലോ പലതരത്തിൽ ഇതിനെ മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ ക്രിയയിൽ നിന്ന് മനസ്സിലാക്കാം, ഇങ്ങനെയും മനസ്സിലാക്കാം. ഫലത്തിന്റെ അധികരണവും വ്യാപാരത്തിന്റെ അധികരണവും ഭിന്നങ്ങളായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യാപാരം അല്ലെങ്കിൽ ക്രിയയുടെ വാചകമായ ധാതുവിനെ എന്തു പറയും? സകർമ്മ. അതാണ് ഫല വ്യതികരണ വ്യാപാര വാചകം സകർമ്മകം. ഇനി അകർമ്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, രാമ സ്വപിതി ഉറങ്ങുന്നു, ശീയത്തെ ഉറങ്ങുന്നു. ഇവിടെയൊക്കെ എന്താണ് ഉറങ്ങുക എന്ന് പറയുന്ന അതിൻ്റെ വ്യാപാരം? ഉറങ്ങുക എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയാണ് ഉറക്കത്തിലെത്തിച്ചേരുന്നത്. അതിൻ്റെ ഫലം ക്രിയാരാഹിത്യം, ആനന്ദം തുടങ്ങിയ ഫലം അതെവിടെയായിരിക്കുന്നത്? കർത്താവിൽ തന്നെ. കർത്താവിൽ തന്നെയാണ് ഇരിക്കുന്നത്. കർത്താവ് തന്നെയാണ് ഉറങ്ങുന്നത്. രാമൻ തന്നെയാണ് ഉറങ്ങുന്നത്. ഉറക്കത്തിന്റെ ഫലവും രാമനാണ്. അപ്പോ ഫല സമാനാധികരണ വ്യാപാരം, ഫലത്തിന്റെ അധികരണം തന്നെ വ്യാപാരത്തിനും വന്നു. ഉറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടി എന്തെല്ലാം ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു അതെല്ലാമായി വ്യാപാരം. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സുഖമാണെന്ത്? ഫലം. രണ്ടിന്റെ അധികരണം എവിടെയായി? രാമൻ തന്നെ. ഫല സമാനാധികരണ വ്യാപാര വാചകമായ ധാതുവായി എന്ത്? അകർമ്മക ധാതു. ഇത് ഭാഷയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ധാതു സകർമ്മകമാണോ അകർമ്മകമാണോ എന്നറിയാം. കാരണം ഇതറിഞ്ഞിട്ട് വേണം ഒരു ധാതുവിൽ നിന്ന് പ്രത്യയം വരുമ്പോൾ അത് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണമോ അതോ കർത്താവിന് പ്രാധാന്യം കൊടുക്കണമോ അതോ ക്രിയയ്ക്ക് പ്രാധാന്യം കൊടുക്കണമോ എന്നെല്ലാം സ്വീകരിക്കേണ്ടത് എന്നെല്ലാം തീരുമാനിക്കേണ്ടത്. അതനുസരിച്ച് വാചകത്തിൻ്റെ ഘടന വാക്യത്തിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരും, പദത്തിൻ്റെ ഘടനയ്ക്കും വ്യത്യാസം വരും. പ്രഥമാന്തോ യഥാ കർത്ത ദ്വിതീയ കർമ്മണ തഥാ യഥാ കർത്ത തൃതീയാന്ത പ്രഥമ കർമ്മണ തഥാ. പൊതുവായ നിയമം പറയുന്നതാണ്. കാരണം ഈ കർമ്മവിഭാഗം അനുസരിച്ച് ക്രിയ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ നോക്കണം എന്താണോ, പ്രഥമാന്തോ യഥാ കർത്ത, എപ്പോഴാണോ കർത്താവ് പ്രഥമാന്തത്തിൽ വരുന്നത്. രാമഃ ഗ്രാമം ഗച്ഛതി, അവിടെ കർത്താവ് എന്ന് പറയുന്ന ആരാണ്? രാമൻ. അവിടെ പ്രഥമാന്തത്തിൽ വരുമ്പോൾ ദ്വിതീയ കർമ്മണ തഥാ, അപ്പോൾ എന്തുവരും? കർമ്മം ദ്വിതീയാവും എന്നാണ് ഇത് സാറിന് സംസ്കൃതത്തിൽ തുടക്കത്തിൽ പഠിക്കുന്ന പാട്ടാണ്. എന്താണ് പ്രഥമാന്തോ യഥാ കർത്ത ദ്വിതീയ കർമ്മണസ്തഥാ, പിന്നെ യഥാ കർത്ത തൃതീയാന്ത, ഇനി നേരെ മറിച്ച് എപ്പോഴാണോ രാമേണ ഗമ്യതേ ഗ്രാമ, രാമേണ ഗമ്യതേ ഗ്രാമ, അർത്ഥം ഒന്ന് തന്നെയാണ്. ഇത് രണ്ടു പറഞ്ഞാലും അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല. സംസ്കൃത വ്യാകരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥ വ്യത്യാസമില്ല. അങ്ങനെ രാമ ഗ്രാമം ഗച്ഛതി എന്ന് പറഞ്ഞാലും രാമേണ ഗ്രാമ ഗമ്യത എന്ന് പറഞ്ഞാലും ഇവിടെ അർത്ഥത്തിലൊരു വ്യത്യാസമില്ല. രാമേണ ഗ്രാമഗമ്യത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമൻ ഗ്രാമത്തിൽ പോകുന്നു എന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ഈ പറയുന്ന രാമനാൽ ഗ്രാമം ഗമിക്കപ്പെടുത്തു എന്നൊക്കെ പറയുന്ന ഭാഷയിൽ കാണിക്കുന്ന ചില അഭ്യാസങ്ങളാണ്, ആവശ്യമില്ലാത്ത. അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണ് രാമൻ ഗ്രാമത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ മതി. മറ്റത് പറയുന്നത് എന്താണ്? രാമനാൽ ഗ്രാമം ഗമിക്കപ്പെടുന്നു എന്നെല്ലാം പറയുന്നത്. ചിലത് പറയുന്നത് ഇംഗ്ലീഷിനെ അനുകരിച്ച് മലയാളത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ആ ഭാഷയിലുള്ള വളച്ചു കെട്ടിയുള്ള പ്രയോഗം നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയുന്നു. അങ്ങനെ ആയിരിക്കണം. കാരണം നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും അർത്ഥ വ്യത്യാസമില്ല. പിന്നെ എന്തിനാ ഭാഷയെ മാറ്റുന്നു? സംസ്കൃതത്തിൽ ഭാഷയ്ക്ക് മാറ്റമുണ്ട്, അത് ശരിയാണ്. അവിടെ എന്ത് ചെയ്യുന്നു? യഥാ കർത്ത തൃതീയാന്ത രാമേണ എന്ന് തൃതീയാന്തത്തിൽ കർത്ത ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? പ്രഥമ കർമ്മണ തഥാ, തഥാ കർമ്മണ പ്രഥമ, പ്രഥമ വരുന്നു. അപ്പോ രാമേണ ഗ്രാമ ഗമ്യതേ, രാമേണ ഗമ്യതേ ഗ്രാമ, എങ്ങനെയാണ് പറയാം? ഗ്രാമ ഗമ്യതേ രാമേണ, അതിനങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാലും ഭാഷയ്ക്ക് ചില പൊതുവെ ഉപയോഗിച്ച് വരുന്ന ചില രീതികളൊക്കെ അനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് പറയും, സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ട് ഈ വ്യത്യാസം വരുന്നു? അവിടെ ധാതു സകർമ്മകമായതുകൊണ്ട്. അപ്പൊ അവിടെ പറയും ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നതനുസരിച്ച് എന്ന് പറയും. പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാതു, ആ ധാതുവിൽ നിന്ന് പ്രത്യയങ്ങൾ രണ്ടു തരത്തിലും വരും. പൊതുവെ സകർമ്മ ധാതുക്കളിൽ നിന്ന് രണ്ടു തരത്തിൽ വരുന്നു. ഒന്ന് കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പിന്നെ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. അപ്പോൾ കർത്താവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ രാമഹ ഗ്രാമം ഗച്ഛതി, ക്രിയയിൽ കർത്താവിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ക്രിയയെ നേരിട്ട് കർത്താവിനോട് അന്വയിക്കുന്നു. നേരിട്ട് കർത്താവിനോട് അന്വയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വചനപ്പൊരുത്തം വരണം. കർത്താവ് ഏത് വചനത്തിലാണോ ക്രിയയും അതേ വചനത്തിൽ തന്നെ വരണം. കർത്താവ് രാമഹ ഏകവചനം, ക്രിയ വെച്ചതി ഏകവചനം. അതാണ് ഈ കർത്താവിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത്. അത് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ക്രിയയെ കർത്താവിനോട് അന്വയിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നേരത്തെ പറഞ്ഞു, ക്രിയ എന്ന് പറയുന്നത് കർത്തൃനിഷ്ഠമാണ്. കർത്താവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ക്രിയ. അപ്പോൾ ആ ക്രിയയും എന്ത് ചെയ്യുന്നു? കർത്താവിനോട് അതിനെ യോജിപ്പിക്കുന്നു. ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് ഗമനക്രിയ, ഗമിക്കുക എന്ന് പറയുന്നതാണ് ക്രിയ. ആ ക്രിയ കർത്താവിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ കർത്താവിനോട് അന്വയിക്കുന്നത്. ഗമനക്രിയ കർത്താവിനുള്ളത് കൊണ്ട് അതിനെ കർത്താവിനോട് അന്വയിക്കുന്നു. അപ്പോൾ രാമഹ ഗ്രാമം ഗച്ഛതി എന്ന് പ്രയോഗിക്കുന്നു. എന്നാൽ കർമ്മത്തിന് പ്രാധാന്യം വരുന്ന ഇപ്പോൾ കർത്തൃ നിഷ്ഠ ക്രിയ ജന്യ ഫലശാലിയാണെന്ത് കർമ്മം അല്ലേ. അപ്പോൾ അവിടെ കർത്താവിനല്ല പ്രാധാന്യം വരുന്നത്, കർമ്മത്തിനാണ്. കർത്തൃനിഷ്ഠ വ്യാപാരത്തിനല്ല അവിടെ പ്രാധാന്യം വന്ന, പിന്നെ എന്താ? കർത്തൃനിഷ്ഠ വ്യാപാര ജന്യ ഫലത്തിന് പ്രാധാന്യം വന്നു. അപ്പോൾ ഫലത്തിന് പ്രാധാന്യം വന്നപ്പോൾ എന്ത് ചെയ്തു? ക്രിയയെ ഫലത്തിനോട് അന്വയിച്ചു. അപ്പോൾ എന്തായി? ഗ്രാമഹ ഗമ്യത്തെ. അപ്പോൾ അന്വയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനം ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ വചനപ്പൊരുത്തം. അന്വയം എന്ന് പറയുമ്പോൾ ചേർച്ചയാണ്. ചേർച്ചയാണ് മലയാളത്തിൽ പറയുന്നത് എന്താണ്? പൊരുത്തം. അപ്പോൾ ആ വചനപ്പൊരുത്തം വരണം. അപ്പോൾ അവിടെ എന്തു വന്നു? ഗമ്യത്തെ ഏകവചനക്രിയനെ ഉപയോഗിച്ചു. കർമ്മത്തിന് എന്തുപയോഗിച്ചു? ഏക വചനം തന്നെ ഉപയോഗിച്ചു. അപ്പോ ഗ്രാമഹ ഗമ്യത്തെ. അപ്പോ കർമ്മത്തിന് പ്രാധാന്യം വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയയെ കർമ്മത്തിനോട് അന്വയിക്കുന്നു എന്നാണ്. ക്രിയയെ കർമ്മത്തിനോട് അന്വയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിയ എന്ന് പറയുമ്പോൾ ധാതുവിൻ്റെ വാച്യമാണ്, ആ ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ക്രിയ എന്ന് പറയുന്നത്. കർമ്മം എന്ന് പറയുമ്പോഴും എന്താണ്? ആ ഒരു ശബ്ദത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. അതിനെ കാരകമെന്ന് പറയും. ആ ക്രിയയ്ക്ക് ജനകമായിരിക്കുന്ന ഒന്നാണ്. ആ ക്രിയയ്ക്ക് കർമ്മം അവിടെ കാരണമായിരിക്കുകയാണ്. ഗമനക്രിയയ്ക്ക് ഗ്രാമം ഇല്ലെങ്കിൽ പോകാൻ പറ്റുമോ? പോകണമെങ്കിൽ ഗ്രാമം വേണ്ടേ? അപ്പൊ ക്രിയയെ ജനിപ്പിക്കുന്നതിന് എങ്ങനെയാണോ കർത്താവ് കാരണമായിരിക്കുന്നത്, അതുപോലെ കർമ്മവും കാരണമാണ്. അതുകൊണ്ടാണ് അവിടെ കർമ്മത്തിന് എന്ത് പറയുന്നത്? കാരകം. കർത്താവിന് കാരകം എന്ന് പറയുന്നത് എന്താണ്? കർത്താവാണ് ക്രിയയെ ഉത്പാദിപ്പിക്കുന്നത്. എന്ന് പറയും ക്രിയാജനകം കാരകം. കർത്താവിനെങ്കിൽ ക്രിയ സംഭവിക്കൂ. അതുപോലെ തന്നെ കർമ്മത്തിനുണ്ട് ഒരു പ്രാധാന്യം. ഗ്രാമമുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ ക്രിയാജനകമായ എന്ത്? കർമ്മം. ഏത്? ഗ്രാമം. അപ്പോൾ എവിടെ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. പ്രാധാന്യം എങ്ങനെ നിശ്ചയിക്കും? പ്രാധാന്യം നിശ്ചയിക്കുന്ന പറയുന്നയാളിൻ്റെ താല്പര്യം അതനുസരിച്ചാണ്. ഒരാൾ കർത്താവിന് പ്രാധാന്യം കൊടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, വേറൊരാൾ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് പറയുന്നത് വിവക്ഷാത കാരകാണി ഭവന്തി. പക്ഷെ അതും ശിഷ്ടപ്രയോഗം അനുസരിച്ചേ പറ്റൂ, നമുക്ക് ഇഷ്ടം പോലെ പറയാൻ പറ്റില്ല. അങ്ങനെ ശിഷ്ടപ്രയോഗം ഉണ്ടെങ്കിലേ നമുക്ക് പ്രയോഗിക്കാൻ പറ്റൂ. അപ്പൊ വിവക്ഷയ്ക്കനുസരിച്ച് കാരകങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഒരാൾ കർത്താവിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു. ഇപ്പൊ എന്ത് പറഞ്ഞു? രാമഹ ഗ്രാമം വെച്ചതി. അപ്പൊ കർത്താവിനോട് ക്രിയ ഉന്നയിച്ചു. വേറൊരാൾ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു. ഇപ്പൊ എന്ത് പറഞ്ഞു? ഗ്രാമഹ ഗമ്യത്തെ. അപ്പൊ അവിടെ ക്രിയയെ കർമ്മത്തിനോട് പൊരുത്തപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലൊന്ന് അവിടെ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. കർമ്മമെന്ന് പറയുന്നത് ആ ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്ന ഒന്ന്, ഗ്രാമശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്ന ഗ്രാമം എന്ന് പറയുന്ന വസ്തു, അത് കർമ്മം. പിന്നെ ക്രിയ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഗമ ധാതുവിന്റെ അർത്ഥമായി വരുന്നത്. ഇവിടെ എപ്പോഴും നമ്മൾ എന്താണ് ശബ്ദത്തെയും അർത്ഥത്തെയും വേർതിരിച്ച് മനസ്സിലാക്കും. ശബ്ദം വേറെ, അർത്ഥം വേറെ. രാമഹ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ വരെ രാമശബ്ദം കർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്താണ് രാമശബ്ദത്തിന്റെ വാച്യമായിരിക്കുന്ന ആ വ്യക്തിയാണ് ആര്? കർത്താവ്. ഗ്രാമം കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമശബ്ദത്തിന്റെ അർത്ഥമായി വരുന്ന വസ്തുവാണ് അവിടെ കർമ്മം. പിന്നെ ഗച്ഛതി. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗമധാതുവിന്റെ അർത്ഥമായി വരുന്ന വ്യാപാരമാണ് ക്രിയ. ആ ശബ്ദാർത്ഥങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കണം. എന്താണ് കർത്തം, എന്താണ് കർമ്മം, എന്താണ് ക്രിയ, അല്ലെങ്കിൽ അത് വ്യക്തമായി മനസ്സിലാകത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ക്രിയ എന്തിനോട് അന്വയിക്കുന്നു? അപ്പോൾ കർത്താവെന്ന് പറയുന്ന ആ വ്യക്തിയോടാണോ അന്വയിച്ചത്, അതോ കർമ്മമെന്ന് പറയുന്ന വസ്തുവിനോടാണോ അന്വയിച്ചത്? അങ്ങനെ മനസ്സിലാകണം. അപ്പോൾ കർമ്മമെന്ന് പറയുന്ന വസ്തുവിനോട് അന്വയിക്കുമ്പോൾ അവിടെ അതിന് പ്രാധാന്യം വരും. അപ്പോൾ പറയുന്നത് എന്താണ് അത്? യഥാ കർത്ത തൃതീയാന്തഃ. കർത്താവ് തൃതിയായി വരുമ്പോൾ അതിന് എന്തുവരും? പ്രഥമ വരും. അതിൻ്റെ നിയമം പറയും. പൊതുവെ പറയുന്നത് എന്താണ്? അക്രിയ ഏതിനോട് അന്വയിക്കുന്നു അത് പ്രഥമ. അതല്ല പ്രഥമയ്ക്കുള്ള പൊതുവായ നിയമം. തിങ് സമാനാധികരണേ പ്രഥമ എന്ന് പറയും. തിങ് സമാനാധികരണേ പ്രഥമ. ഏറ്റവും എളുപ്പമായി മനസ്സിലാക്കാനുള്ള വഴി അതാണ്. പ്രഥമ എവിടെ പ്രയോഗിക്കുന്നു? തിങ്ങിനോട് സമാനാധികരണത എവിടെ വരുന്നു? ഞാൻ ക്രിയയോട് ഏതിനെ അന്വയിക്കുന്നു അതിൽ പ്രഥമ വരും, പ്രഥമവിഭക്തി വരും. അപ്പൊ ഇവിടെ എന്താണ്? തിങ് രണ്ട് രൂപത്തിൽ വന്നു. ഒരിടത്ത് എന്തു വന്നു? ഗച്ഛത്തെ. വേറിടത്ത് എന്തു വന്നു? ഗമ്യത്തെ. രണ്ടിടത്തും തിങ്ങിന് സമാനാധികരണമായി വന്നത്, തിങ്ങിനോട് അന്വയിച്ചത്. ഗച്ഛതി എന്ന് പറഞ്ഞപ്പോൾ ഏതിനെ അന്വയിച്ചു? രാമ. അതിൽ പ്രഥമ വന്നു അല്ലേ? രാമ സു ഔ ജസ് പ്രഥമ വന്നു. എന്തുകൊണ്ട്? തിങ്ങിന് സമാന അധികരണമായതുകൊണ്ട്, തിങ്ങിനോട് അതിനെ അന്വയിച്ചതുകൊണ്ട്. അപ്പോൾ അവിടെ സമാന അധികരണം എന്ന് പറയുമ്പോൾ സമാന വിഭക്തികമാവും, തുല്യവിഭക്തി വന്നു അല്ലേ? തുല്യവിഭക്തി വന്നില്ലേ? ഇവിടെ സ്ത്രീയുടെ ഭാഗത്താണെങ്കിൽ എന്തോന്നു? പ്രഥമ പുരുഷന്മാണ്. ഇവിടെ നാമത്തിൻ്റെ ഭാഗത്താണെങ്കിലോ പ്രഥമ വിഭക്തി വന്നു അല്ലേ? ക്രിയതേ, ഗമ്യതേ, ഗച്ഛതി, രണ്ടിടത്തും അതാ സംഭവിക്കുന്നു. കുറച്ച് പരിചയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ അവിടെ പോകുന്നത് എങ്ങനെയാണ്? പ്രഥമ മധ്യമ ഉത്തമ അങ്ങനെയാണ് പോകുന്നത്. ഇംഗ്ലീഷിൽ പറയുന്ന ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് ക്രിയക്കനുസരിച്ച്. ഇവിടെ അങ്ങനെയല്ല. പ്രഥമ ദ്വിതീയ തൃതീയ ഇതൊക്കെ സംജ്ഞകളാണ്, ഇതിന് പാണിനി ഉത്തരവാദിയല്ല. പ്രഥമ എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു? ആ അതുപോലെ, അതൊക്കെ സംജ്ഞകളാണ്. അത് അവിടെ മധ്യമൊന്നില്ലേ? എല്ലാം വിഭക്തിയാണ്. വിഭക്തി സൂത്രം ഏതാണ്? വിഭക്തി എന്താണ്? വൃത്തി സുപ്തിങ്ങൗ, സുപ്പിനുണ്ട് തിങ്ങിനുമുണ്ട്. എന്ത് പേര്? വിഭക്തി എന്ന് പറഞ്ഞാൽ സുപ്പിനെയും തിങ്ങിനെയും എടുക്കാം. അപ്പൊ ഇതെല്ലാം വിഭക്തികളാണ്. പ്രഥമ എന്ന് പറഞ്ഞാലും വിഭക്തിയാണ്, പ്രഥമ പുരുഷനെന്ന് പറഞ്ഞാലും അത് തന്നെ. അതെ, അതല്ലേ പറയുന്നത്. വിഭക്തിഷ്ഠ എന്ന് പറയുന്ന സൂത്രം എന്താ പറയുന്നത്? തിങ്ങനും സുപ്പിനുമുണ്ട് വിഭക്തി എന്നുള്ള പേര്. പിന്നെ ഈ പ്രഥമ ഇതെന്നൊക്കെ പറയുന്ന പ്രാചീന സംജ്ഞകൾ പാണിനി അതിൽ ഒന്നും ചെയ്തിട്ടില്ല. വിഷ്മദ്യുത്തം, അസ്മദ്യുത്തമഹ ശേഷേ പ്രഥമ എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഉത്തമ പ്രഥമ ഒക്കെ പാണിനിയും പ്രയോഗിച്ചു. അത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പ്രഥമ ദ്വിതീയ എന്നൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പ്രാചീന സംജ്ഞകൾ ഉപയോഗിച്ചിരിക്കുന്നു. ക്രിയ എന്ന് പറയുന്നത് ധാതുവിന്റെ വാച്യമാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥമാണ്. അപ്പൊ ധാതു എന്ന് പറയുന്നത് ക്രിയയുടെ വാചകമായി, ക്രിയയെ പറയുന്ന ശബ്ദമായി. അങ്ങനെയുള്ള ക്രിയയും നാമവും കൂടെ ചേരുമ്പോൾ എന്തായി? വാക്യമായി. ഓരോ ശബ്ദവും വാചകങ്ങളാണ്. ഓരോ ശബ്ദത്തിനും അർത്ഥം ഉണ്ടാകുമ്പോൾ ആ ശബ്ദങ്ങളെല്ലാം എന്താവും? വാചകമാണ്. രാമഹ എന്ന് പറയുന്ന ഒരു വാചകമാണ്. ഭവതി എന്ന് പറയുന്നതും ഒരു വാചകമാണ്. പക്ഷെ രാമഹ ഭവതി എന്ന് പറയുമ്പോൾ വാക്യമായി. പിന്നെ പൊതുവെ നമ്മൾ പറയുമ്പോൾ വാക്യത്തിനെയും വാചകവും എന്ന് പറയും. മലയാളത്തിൽ അങ്ങനെ പറയാറുണ്ട്. അത് ദോഷമൊന്നുമില്ല. പാടില്ല എന്നൊക്കെ ചിലർ വാശി പിടിക്കും. അത്ര വാശിയൊന്നും വേണ്ട, കുറച്ച് സോഫ്റ്റ് ആയിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. അപ്പൊ ഇത് ഇത്രയും പൊതുവായ കാര്യങ്ങളാണ്. ഈ പാട്ടുകളെല്ലാം ഓർത്തോളണം, ആവശ്യം വരും ഇനി. പിന്നെ ആ അത് തന്നെ, അതുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ വളരെ സൂപ്പറാ വന്നത് കൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യും. ഇവരോട് സത്യം പറയരുത്, ഇവരോട് സത്യം മറ്റൊരു പറയരുത്, നിങ്ങളോട് സത്യം പറയരുത്.